രണ്ടും രണ്ടും ഇല്ല അസത്താണെന്നാണ് എന്ന് തന്നെ വ്യാഖ്യാനിക്കും. രണ്ടും എന്നാണ് വിമലാൻ സ്വാമിയുടെ വ്യാഖ്യാനം. രണ്ടും നിഷേധിച്ചു കഴിഞ്ഞാൽ ശൂന്യം വരും, അതുകൊണ്ട് പറഞ്ഞു അത് ശൂന്യമല്ല അസത്ത് അനിർവചനീയമാണ് എന്നൊക്കെ വിമലാൻ സ്വാമി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതിനെന്താ കുഴപ്പമൊന്നും. വിദ്യ കൊണ്ടാണ് രണ്ട് അനുഭവങ്ങളുള്ളത്, മാറി മാറി സത്വന്നും അസത്വം. രണ്ടു അസത്താണ് ഈ രണ്ട് അനുഭവങ്ങൾ, ഉണ്ട് ഇല്ല എന്നാണ് കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം സർപ്പം ഉണ്ടെന്ന് തോന്നി, പിന്നെ സർപ്പം ഇല്ല എന്ന് തോന്നി. ഈ രണ്ടനുഭവങ്ങൾ ഉണ്ടില്ല, ഇത് രണ്ടും ഇല്ലാത്തതാണ്. ആദ്യം ഉണ്ടെന്ന് തോന്നി, പിന്നെ ഇല്ല എന്ന് തോന്നി, രണ്ടും ശരിയില്ല. സർപ്പം ആദ്യം ഉണ്ടെന്ന് തോന്നി, പിന്നെ ഇല്ല എന്ന് തോന്നി, ഇത് രണ്ടും ശരിയില്ല എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്താ കുഴപ്പം? ഇതുമായിട്ട് എന്താ ബന്ധം? ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കാര്യം പറയാം. ശരി, അതും ഇതുമായിട്ട് എന്താ ബന്ധം? അതുകൊണ്ട് ഇവിടുത്തെ കാര്യം പറയുക, അവിടെയുമായിട്ട് എന്താ ബന്ധം? ഒന്നുള്ളത് എന്താ ദൃഷ്ടാന്തത്തിൽ പറയുന്നു. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. വ്യാഖ്യാനത്തിൽ സർപ്പം ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് രണ്ടും, ഈ രണ്ട് അനുഭവം ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നു, നശിക്കുന്നു. ഈ രണ്ടനുഭവങ്ങളും ഇല്ലാത്തതാണ്, അസത്താണ്. അതായത് ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവത്തെ സർപ്പമുണ്ട് സർപ്പം ഇല്ല എന്നായിട്ടാണ് എടുത്തത്. വിനാൻ സ്വാമി എടുത്ത അങ്ങനെയാണ്. മനുഷ്യനാരി സാറും അതുപോലെ തന്നെ. ഇപ്പോ പദ്ധതി പറയുന്നത് എന്താണ്? അസത്ത് സത്ത് രണ്ടും പ്രതീതി, അസത്തിന്റെയും സത്തിന്റെയും പ്രതീതിയെ കുറിച്ചാണ് പറയുന്നത്. മുറം മാറി എന്നുള്ള പോട്ടെ, അസത്തിന്റെ പ്രതീതിയും സത്തിന്റെ പ്രതീതിയും രണ്ടാണ്. അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഉണ്ട് ഇല്ല എന്ന്. ഇവിടെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് അസത്തിന്റെ പ്രതീതി ഏതാണ്, സത്തിന്റെ പ്രതീതി ഏതാണ്, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തണം. ഉണ്ട് ഇല്ല എന്ന് അസത്തും സത്തും പ്രതീതമാകും. ഈ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് അസത്തിന്റെ പ്രതീതി ഏത്, സത്തിന്റെ പ്രതീതി ഏത്. ഇവിടെ പറയുന്നത് എന്താണ്? സർപ്പം ഉണ്ട് എന്നറിയുന്നു, സർപ്പം ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നു, സർപ്പമുണ്ട് സർപ്പമില്ല. അപ്പോ സത്വം അസത്വമാണ് പ്രതീതി എന്ന് പറയുന്നത്. ചിലപ്പോ സത്തിന്റെ പ്രതീതി ഏത്, സത്തിന്റെ പ്രതീതി ഏതാണ്? ഏതുണ്ടെന്ന് ഇവിടെ പറയുന്നത് പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കും, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും. ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. സർപ്പം ഉണ്ട് ഇല്ല എന്നുള്ള ഈ അനുഭവമാണ് എന്ത്? ഉണ്ടില്ല എന്നുള്ള പ്രതീതി. ഇത് മനസ്സിലാകും, ഇതാദ്യം മനസ്സിലാകും വ്യാഖ്യാനം. സർപ്പമുണ്ട് ഇല്ല എന്നുള്ള പ്രതീതിയാണ് ഉണ്ടില്ല എന്ന പ്രതീതി. ഇവിടെ പദ്ധതി പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇത് സത്തിന്റെയും അസത്തിന്റെയും പ്രതീതിയാണെന്നാണ്. ഇതിൽ ഏതാണ് സത്തിന്റെ പ്രതീതി, ഏതാണ് അസത്തിന്റെ പ്രതീതി? ഇല്ലാന്ന് പറയാം. അപ്പൊ സത്തിന്റെ പ്രതീതി ഏത്? രണ്ടുമില്ലാന്ന്. അപ്പൊ സർപ്പം ഉണ്ടെന്നുള്ളതാണോ സത്തിന്റെ പ്രതീതി? പിന്നെ പിന്നെ ഏത് സത്തിന്റെ പ്രതീതി? ഇല്ലാന്ന് പറയുന്ന എന്തോന്നു? സർപ്പം ഇല്ലാന്ന് പറയുന്നതാണ് അസത്തിന്റെ പ്രതീതി. ചോദിച്ചതിന് ഉത്തരം പറയുക, കാര്യം മനസ്സിലാക്കാതെ ഉത്തരം പറയാം. സർപ്പം ഉണ്ടെന്ന് പറയുന്നത് സത്തിന്റെ പ്രതീതിയാണ്. അപ്പൊ സർപ്പ സത്താണ്, ഇല്ലാത്തതെന്ന് പറയുമ്പോ അത് അസത്തായി. അസത്തിന്റെ പ്രതീതിയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താണ്? സത്തിന്റെയും അസത്തിന്റെയും പ്രതീതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സത്തിന്റെ പ്രതീതിയാണ് സർപ്പം ഉണ്ടെന്നാണോ പറയുന്നത്? അതാണ് എന്റെ ചോദ്യം. അതെ, അസത്തിന്റെ പ്രതീതിയാണ്, സത്തിന്റെ പ്രതീതിയാണ് സർപ്പം ഉണ്ടെന്നുള്ളത്. അപ്പൊ പിന്നെ അസത്തിന്റെ പ്രതീതി അത് പദ്ധതി പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് അസത്തിന്റെ പ്രതീതിയാകും. ഇല്ലാത്തതിന്റെ പ്രതീതിയാണെങ്കിൽ അത് അസത്തിന്റെ പ്രതീതിയാകും. സത്തിന്റെ പ്രതീതി എന്ന് അങ്ങനെ പറയാൻ പറ്റും? അനുഭവം പ്രതീതി എന്ന് വെച്ചാൽ അനുഭവം. സത്തിന്റെ പ്രതീതി അങ്ങനെ ആയിരിക്കണം, ഉണ്ട് എന്നായിരിക്കണം. അസത്തിന്റെ പ്രതീതി അങ്ങനെ ആയിരിക്കണം, ഇല്ല എന്നായിരിക്കണം. അസത്തിന്റെ അനുഭവം ഇല്ല സത്തിന്റെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണോ? നിർബന്ധമില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്ന ഇതാണ്. എന്താണോ സത്തിന്റെ അസത്തിന്റെയും പ്രതീതി എന്ന് പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ ഉണ്ടില്ല എന്നുള്ള അനുഭവം ഇതാണ്. സർപ്പം ഉണ്ടെന്നറിയുന്നു, സർപ്പം ഇല്ല എന്നറിയുന്നു. അങ്ങനെ വിപുലാനുസ്വാമി വ്യാഖ്യാനിച്ചു തുടങ്ങി. എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏതാണ് സത്തിന്റെ പ്രതീതി, ഏതാണ് അസത്തിന്റെ പ്രതീതി? കാരണം ഇവിടെ പറയുന്ന എന്താണ്? ഉണ്ടില്ലെന്ന് മുറം മാറി അസത്ത് സത്ത് രണ്ടും പ്രതീതമാണ്, അസത്തിന്റെയും സത്തിന്റെയും പ്രതീതി ഉണ്ടെന്നാണ്. അപ്പൊ ഉണ്ടില്ല എന്നുള്ള അനുഭവം ശ്രദ്ധിച്ച് കേട്ടാലേ ഇത് മനസ്സിലാവും. ഉണ്ടില്ല എന്ന് പറയുന്ന ഈ അനുഭവം, സർപ്പം ഉണ്ടെന്ന് പറയുന്നതും സർപ്പം ഇല്ല എന്ന് പറയുന്നതാണെങ്കിൽ ഇതിനെയാണ് പറയുന്നത് സത്തിന്റെ അസത്തിന്റെയും പ്രതീതി. ഇത് ഏതാണ് സത്തിന്റെ പ്രതീതി, ഏതാണ് അസത്തിന്റെ പ്രതീതി? സർപ്പം ഉണ്ടെന്നുള്ളത് സത്തിന്റെ പ്രതീതിയാണെങ്കിൽ സർപ്പസത്താണ്. അപ്പൊ പിന്നെ അത് സത്തിന്റെ പ്രതീതിയോ? അസത്തിന്റെ പ്രതീതി, അസത്തിന്റെ പ്രതീതിയാണ്. എന്താണ് അസത്ത്? സർപ്പം. അതിന്റെ പ്രതീതി ഉണ്ടെന്നെങ്ങനെ വരും? അസത്താണ് സർപ്പം. അപ്പോ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നുന്നു, അംഗീകരിക്കാം. അസത്തിന്റെ പ്രതീതി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി സത്തിന്റെ പ്രതീതി അത് ഇല്ലാന്ന് പറയുന്ന എങ്ങനെ സത്തിന്റെ പ്രതീതിയാവും? അത് സത്തിന്റെ അനുഭവം, സത്തിന്റെ അനുഭവം ഉണ്ടെന്നറിയണ്ടേ? എന്നാലും സത്തിന്റെ അനുഭവം, സത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടെന്നറിയണം. സർപ്പം ഉണ്ടെന്നറിയുന്നത് അസത്തിന്റെ പ്രതീതിയാണെന്ന് പറഞ്ഞ് സമ്മതിക്കാം, കാരണം ഇല്ലാത്ത ഉണ്ടെന്നറിയുന്നു. ഇനി സത്തിന്റെ പ്രതീതി എന്തെന്നുള്ളതാണ്, സത്വ അസത്വമാണ് ഉണ്ടില്ല എന്നറിയുന്നു, അതിൽ സത്തിന്റെ പ്രതീതി ഏതാണ്? ആ ഇല്ല, സത്തിന് ഇല്ല എന്നാണ് അറിയുന്നത്. ഇല്ല എന്ന് സത്തിനെ എങ്ങനെ അറിയും? സത്വം ഉള്ളതല്ലേ, ഉള്ളതിനെ ഇല്ലാന്നറിയും. ആ അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ അറിയണം? അത് വേറെ. ഇപ്പൊ സത്ത് കയറാണെങ്കിൽ എങ്ങനെ അറിയണം? കയറുണ്ടെന്നറിയണം, സത്തിന്റെ അനുഭവമാകും. ആ പക്ഷെ ഇവിടെ ഇല്ലെന്ന അറിയുന്നതാണ്, ഉണ്ട് ഇല്ല എന്ന് പറയുന്നത്. സർപ്പം ഇല്ല എന്നറിയുന്നതാണ് ഇല്ലെന്നുള്ള അനുഭവം എന്നാ പറയുന്നു, കയറുണ്ടെന്നുള്ള അല്ല പറയുന്നു. ഇല്ല എന്നുള്ള അനുഭവം എന്നുവെച്ചാൽ സർപ്പം ഇല്ല എന്ന് പറയുന്നത് എന്തിന്റെ അനുഭവമാണ്? അത് പറയുന്നില്ല, വ്യാഖ്യാനത്തിൽ പറയുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, എന്തിന്റെ അനുഭവമാണ്? അത് സത്തിന്റെ അനുഭവമാണോ അതോ അസത്തിന്റെ അനുഭവമാണോ? സത്തില്ല എന്ന് പറയുന്നില്ലല്ലോ, സർപ്പമില്ലെന്നാ പറയുന്നു. അവിടെ സത്തില്ല എന്ന് പറയുന്നില്ല, സർപ്പമില്ല എന്നുള്ള അനുഭവമാണ്. സത്തില്ല എന്ന് പറയുന്നില്ല, സർപ്പമില്ലെന്നാ പറയുന്നു. സർപ്പം ഉണ്ടെന്നറിയുന്നതും സർപ്പമില്ലെന്നറിയുന്നതും രണ്ടനുഭവങ്ങളാണ്. വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾ പറയുന്നു സർപ്പം ഉണ്ടെന്നറിയുന്നത് എന്താണ്? അസത്തിന്റെ അനുഭവം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇനി സത്ത് എന്റെ അനുഭവം ഏതാണ്? അതാണ് എന്റെ ചോദ്യം. സത്തിന്റെ അനുഭവം എങ്ങനെയാണ്? സത്തിന്റെ അനുഭവം ഉണ്ടാവണമെന്നോ? അതുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ആണെങ്കിൽ ഏതാണ്, ഏതനുഭവമാണ്? ഈ പറയുന്ന രണ്ടെണ്ണത്തിൽ ഏതാണ്? സർപ്പമില്ലെന്ന ആണ് അറിയുന്നതെങ്കിൽ ഇല്ല എന്നറിയുന്നിടത്ത് ഉണ്ടെന്നുള്ള അനുഭവം ഇല്ലല്ലോ. സത്തിന്റെ അനുഭവം എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അറിവ്. ഇല്ല എന്നറിയുമ്പോ അതെങ്ങനെയാണ് സത്തിന്റെ അനുഭവം എന്നത്? ഒരു വസ്തു ഇല്ല എന്നറിഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്മയുടെ അനുഭവം? ഉണ്മയുടെ അനുഭവം എങ്ങനെയായിരിക്കണം? ഉണ്ടെന്നായിരിക്കും. അപ്പൊ സർപ്പം ഇല്ലെന്നറിഞ്ഞാൽ അങ്ങനെ ഉണ്മയുടെ അനുഭവം? ജ്ഞാനത്തിന്റെ അനുഭവം അല്ല പറയുന്നത്. ജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ശരി, ഇത് ജ്ഞാനത്തിന്റെ അനുഭവം അല്ല പറയുന്നത്. ഇല്ലെന്നറിഞ്ഞാൽ അത് സത്തിന്റെ അനുഭവം, ഇല്ല എന്നറിഞ്ഞ ഉണ്മയുടെ അനുഭവം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, എങ്ങനെ കയറ് ഉണ്ടെന്നറിയുന്നതാണ് എന്ത് സത്തിന്റെ അനുഭവം എന്ന് പറയേണ്ടി വരും അല്ലേ? കയറുണ്ടെന്നറിയുന്നതാണ് സത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ശരിയാ. പക്ഷെ അങ്ങനെ അസത്തില്ല എന്നറിഞ്ഞ സത്താവും, അങ്ങനെ അനുഭവം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്താണ്, പുസ്തകം ഇല്ലാന്നറിഞ്ഞാൽ പുസ്തകം ഉണ്ടെന്നാവും. മറ്റു സർപ്പമായിട്ട് അറിയുന്ന സർപ്പത്തെ അറിഞ്ഞു, നമ്മൾ സർപ്പം അറിഞ്ഞു, സർപ്പമായിട്ട് അറിയല്ല നമ്മൾ സർപ്പത്തെ അറിഞ്ഞത്. പിന്നെ അത് ഇല്ല എന്നാണ് പറയുന്നത്, അത് ഇല്ല എന്നുള്ള അറിവ്. അതിനെ കുറിച്ച് ആ അത് കയറുണ്ടെന്നുള്ളത് പറയുന്നു, അത് പറയുന്നില്ലല്ലോ. കയറുണ്ട് എന്നുള്ള അനുഭവമാണെങ്കിൽ തർക്കമില്ല, അത് ഉണ്മയുടെ അനുഭവമാണ്. ഉണ്ട് ഇല്ല എന്നുള്ള രണ്ട് അനുഭവങ്ങൾ വേണം, മനസ്സിലായോ? അതിനുണ്ടെന്ന് പറയുന്ന അനുഭവം സർപ്പം ഉണ്ടെന്ന്, ഇല്ല എന്ന് പറയുന്നത് സർപ്പം ഇല്ല എന്ന്. ഇത് ക്ലിയറായ? ഈ പറഞ്ഞ ക്ലിയറായ? ഇതില് സത്തിന്റെ അനുഭവം ഏത്, അസത്തിന്റെ അനുഭവം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്തിന്റെ അനുഭവം നിങ്ങൾ പറഞ്ഞു, ഇല്ലാത്ത സർപ്പം ഉണ്ടെന്നറിയുന്നതാണ് സത്തിന്റെ അനുഭവം. സമ്മതിച്ചു, ഉണ്ടെന്നറിഞ്ഞാൽ സത്തിന്റെ അനുഭവം. പിന്നെ അത് അസത്തിന്റെ അനുഭവം തന്നെ. എന്താ പറയുക, സത്തിന്റെ അസത്തിന്റെ അസത്തിന്റെ അനുഭവം. ഇനി സത്തിന്റെ അനുഭവം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്തിന്റെ അനുഭവം അറിയണമെങ്കിൽ എന്ത് വേണം? ഒന്നിനെ ഉണ്ടെന്നറിയണം, എന്നാലേ സത്തിന്റെ അനുഭവം. ഉണ്മയെ അറിഞ്ഞാലേ സത്തിന്റെ അനുഭവം. കയറുണ്ട് എന്നറിഞ്ഞാൽ സത്തിന്റെ അനുഭവമാണ്, കാരണം കയറുള്ളത് ഉണ്ടെന്നറിഞ്ഞു. ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലായ്മയുടെ അനുഭവമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇല്ലാന്നറിഞ്ഞു ഉണ്മയുടെ അനുഭവം, ഇല്ലായ്മയുടെ അനുഭവം, അഭാവത്തിന്റെ അനുഭവം എന്നോ ഇല്ലായ്മയുടെ അനുഭവം എന്നോ കയറിന്റെ അഭാവം. അത് കഴിഞ്ഞല്ലോ, ഇല്ല എന്നുള്ളത് പിന്നെ വന്നല്ലോ. സർപ്പം ഇല്ല എന്ന്, സർപ്പം ഇല്ല എന്നൊരു അനുഭവം ഉണ്ടായില്ലേ? സമ്മതിച്ചു, സർപ്പം ഇല്ല. അപ്പോ അസത്തിന്റെ അനുഭവം നിങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന്. ഇനി സത്തിന്റെ അനുഭവം ഏതെന്ന് എന്റെ ചോദ്യം. ഇല്ല എന്നറിയുന്നത് സത്തിന്റെ അനുഭവമോ അതോ അസത്തിന്റെ അനുഭവമാണോ? ഇല്ല എന്ന് നമ്മൾ അറിയുന്നു, അത് സത്തിനെയാണോ അറിയുന്നത് അസത്തിനെയാണോ? സത്തിനെയാണോ അറിയുന്നു? അങ്ങനെ സത്തിനെ അറിയാവും, ഇല്ല എന്നറിഞ്ഞ എന്തെങ്കിലും സത്തിന്റെ അനുഭവം. അങ്ങനെ അതൊക്കെ നമ്മൾ ഊഹിക്കുന്നതാണ്, അനുഭവം തന്നാ ചോദിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പലതും പറയാം, അതല്ല നമ്മുടെ അനുഭവം. എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരിട്ടത് അനുഭവപ്പെടണം. എന്നാലും അനുഭവം എന്ന് പറയാൻ പറ്റും, നമ്മൾ ഊഹിക്കുന്ന അനുമാനിക്കുന്നൊക്കെ പലതും അനുമാനിക്കും, അതൊന്നും അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഉണ്ട് എന്നറിയണം, ഇല്ല എന്നറിയണം. ഉണ്ടെന്നറിഞ്ഞാൽ സത്തിന്റെ അനുഭവം, ഇല്ലെന്നറിഞ്ഞാൽ അസത്തിന്റെ അനുഭവം. അല്ലെങ്കിൽ അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കും. പക്ഷെ സത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെന്നറിയണം, എന്നാലേ സത്തിന്റെ അനുഭവം. ആ കയറുണ്ടെന്നറിയണമെങ്കിൽ പ്രശ്നമില്ല, കയറുണ്ടെന്നറിഞ്ഞാൽ അത് സത്തിന്റെ അനുഭവമാണ്. പക്ഷെ ഇവിടെ പറയുന്നതല്ല, സർപ്പം ഇല്ല എന്നറിയുന്നു, സർപ്പം ഉണ്ടെന്നറിയുന്നു, ഇതാണ് ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം എന്നാണ്. ഈ അനുഭവത്തിൽ രണ്ടെണ്ണവും നമുക്ക് അനുഭവപ്പെടേണ്ടത്, സത്തും അസത്തും. ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ അനുഭവത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്തിനെ അറിയണം? സത്തിനെ അസത്തിനെ. അതിൽ ഈ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് സർപ്പം ഉണ്ടെന്നും ഇല്ലെന്നും അറിയണമെങ്കിൽ അത് സത്തിന്റെ അനുഭവം ഏത്, അസത്തിന്റെ അനുഭവം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായോ? ഏതാണ് സത്തിന്റെ അനുഭവം, ഏതാണ് അസത്തിന്റെ അനുഭവം? ശരി, ഇനി സത്തിന്റെ അനുഭവം ഏത്? അനുഭവമായിരിക്കണോ നിങ്ങൾ ഊഹിച്ചാ പോരാ. ആ ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ ഇന്നതായിരിക്കും, അങ്ങനെ പോരാ. നമ്മൾ അറിയണം ഉണ്ട് എന്നറിയണം. അവിടെ ഒരു സത്തിന്റെ അനുഭവം ഉണ്ടോ? ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവത്തെ സർപ്പം ഇല്ല എന്ന അനുഭവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ സത്തിന്റെ അനുഭവം ഇല്ല. അതൊന്നുകൂടത്തെ വിഷയം ചോദിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. വിഷയത്തിൽ നിന്ന് ചിന്തിക്കും, കാട് കയറി ചിന്തിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഒരിടത്ത് വെച്ചത്തില്ല. ഒരു പോയിന്റിൽ നിന്ന് ചിന്തിക്കാൻ പഠിക്കും, വെറുതെ അവിടെ എവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ കാട് കയറി പോയി കഴിഞ്ഞാൽ ഇത്തരം കിട്ടത്തില്ല. ഓ, ആ രണ്ടെന്നു ആദ്യം തീരുമാനിക്കും, പിന്നെ തന്നെ തിരയുന്നത്. ആദ്യം രണ്ടെന്താണ് അത് തീരുമാനിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ്? സത്തിന്റെ അനുഭവവും അസത്തിന്റെ അനുഭവം, പിന്നെ സത്തും അസത്തും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിൽ നിങ്ങൾ പറയുന്നു സർപ്പമുണ്ടെന്ന് പറയുന്നത് അസത്തിന്റെ അനുഭവമാണ്, സമ്മതിച്ചു. പിന്നെ അതിന് സത്തിന്റെ അനുഭവം ഏതാണ്? സർപ്പമില്ല എന്നുള്ളത് സത്തിന്റെ അനുഭവം. അപ്പൊ ഇങ്ങനെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് മാറ്റി പറയേണ്ടി വരും. എങ്ങനെ പറഞ്ഞുതരാം? സർപ്പം ഇല്ല എന്നറിയുന്നു, പിന്നെ രജ്ജു ഉണ്ടെന്നറിയുന്നു. ഇങ്ങനെ പറയും, സർപ്പം ഇല്ല എന്നറിയുന്നു, രജ്ജു ഉണ്ടെന്നറിയുന്നു. അങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, സർപ്പം ഉണ്ടെന്നറിയുന്നു, പിന്നെ രജ്ജു ഉണ്ടെന്നറിയുന്നു. അങ്ങനെ പറയാം, രണ്ടു തരത്തിലും പറയാം. ഒന്നങ്ങനെ സർപ്പം ഇല്ല എന്നറിയുന്നു, രജ്ജു ഉണ്ടെന്നറിയുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയുന്നു, സർപ്പം ഉണ്ടെന്നറിയുന്നു, രജ്ജു ഉണ്ടെന്നറിയുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനത്തിൽ പറയുന്നില്ല. വ്യാഖ്യാനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞു, സർപ്പം ഉണ്ടെന്നറിയുന്നു, രജ്ജു ഉണ്ടെന്നറിയുന്നു എന്നെടുക്കുക. അതിൽ നിങ്ങൾ പറയും സർപ്പം ഉണ്ടെന്ന് പറയുന്ന എന്തിന്റെ അനുഭവം? സത്യത്തിന്റെ അനുഭവം. രജ്ജു ഉണ്ടെന്നറിയുന്നതോ? സത്യത്തിന്റെ അനുഭവം. ഈ രണ്ടും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ലാത്തതാണ്. രണ്ടും ഇല്ലാത്തതാണോ? പാരമാർത്ഥികമാണെങ്കിൽ പിന്നെ ഈ ഉദാഹരണം പറയാൻ പറ്റില്ല. ഒന്നില്ല, വേറെ ഉള്ളിടത്തെ എന്ത് പറയാൻ പറ്റുമോ? സർപ്പമില്ല, രജ്ജു ഉണ്ടെന്ന് പറയാൻ പറ്റും. രണ്ടും ഇല്ലാത്തതിന് ഉദാഹരണമോ? ഈ ഉദാഹരണം എന്തിനാ പറയുന്നത്? ഉദാഹരണം പറയുന്നത് സർപ്പമില്ലെന്നും കയറുണ്ടെന്നും കാണിക്കാനാണ്. രണ്ടും ഇല്ലെന്ന് പറയാൻ ഈ ഉദാഹരണം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇതിൽ ഒന്നുണ്ടെന്ന് പറയാണ്. ബ്രഹ്മം മാറി സത്യം അറിയുന്നതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. മനസ്സിലായോ? രണ്ടും ഇല്ല എന്ന് പറയുന്നതിന് ഉദാഹരണമല്ല. അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ രണ്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒന്നില്ലെന്ന് എങ്ങനെ? സർപ്പം ഇല്ല, കയറ് ഉണ്ട് എന്നാണ് പറയണെങ്കിൽ എന്താണ്? ഒരു അസത്തായ അല്ലെങ്കിൽ സർപ്പമുണ്ട്, അങ്ങനെ പറയും. സർപ്പമുണ്ട്, പിന്നെ കയറുണ്ടെന്ന് പറയും. സർപ്പമുണ്ടെന്ന് പറയുന്ന അസത്തിന്റെ അനുഭവം, കയറുണ്ടെന്ന് പറയുന്ന സത്തിന്റെ അനുഭവം. സമ്മതിച്ചു, സത്തിന്റെ അസത്തിന്റെയും പ്രതീതി ഉണ്ടായി. അപ്പൊ ഇവിടെ മുറയൊന്നും മാറിയിട്ടില്ല. അസത്തിനെ അസത്തായി തന്നെ അറിഞ്ഞു, സത്തിനെ സത്തായി തന്നെ അറിഞ്ഞു. അസത്തേത് സർപ്പം, അതിനെ അസത്തായി ഉണ്ടെന്നറിഞ്ഞു, അസത്തിനെ ഉണ്ടെന്നറിഞ്ഞു. പിന്നെ സത്തായ കയറിനെ എങ്ങനെ അറിഞ്ഞു? ഉണ്ടെന്നറിഞ്ഞു. അപ്പൊ അസത്തായ സർപ്പത്തെ എന്ത് ചെയ്തു? പിന്നെ ഇല്ലാന്നറിഞ്ഞു. അസത്തിനെ ഇല്ലാന്നറിഞ്ഞപ്പോ അത് അസത്തിന്റെ നിഷേധമായി. അസത്തിനെ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസത്തിനെ അറിയുന്നു എന്ന് പറയാം. അവിടെ അസത്തിനെയാണ് അറിഞ്ഞത്. കയറുണ്ടെന്നറിഞ്ഞാൽ സത്തിനെ അറിയുന്നു എന്ന് പറയുന്നു. അപ്പൊ അസത്തിനെ കുറിച്ചും സത്തിനെ കുറിച്ചും ബോധമുണ്ടായി, ശരിയാണ്. ഇവിടെ അസത്തിനെ എന്ത് ചെയ്തു? ഉണ്ടെന്നറിഞ്ഞു, അത് അസത്തിന്റെ അറിവായി. അസത്തിനെ ഉണ്ടെന്നറിഞ്ഞാൽ അസത്തിന്റെ അറിവാണ്. സത്തിന് കയറിനെ ഉണ്ടെന്നറിഞ്ഞാൽ സത്തിന്റെ അനുഭവം. ഇത് കറക്റ്റാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ മുറയൊന്നും മാറുന്നില്ല. ഇല്ലാത്ത സർപ്പത്തിന് ഉണ്ടെന്നറിഞ്ഞുകൊണ്ടെന്തായി? അസത്തിന്റെ അനുഭവമാണ്. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം, നിങ്ങൾ സർപ്പത്തെ ഉണ്ട് എന്നറിയണമെങ്കിൽ, കയറിനി ഉണ്ടെന്നറിയണമെങ്കിൽ പിന്നെ ഇല്ലാന്ന അനുഭവം ഏത്? ഏതാണ്? ഉണ്ടില്ല, രണ്ടനുഭവം വരണ്ടേ? ഇല്ലാത്ത സർപ്പത്തെ നിങ്ങൾ ഉണ്ടെന്നറിയണമെങ്കിൽ പിന്നെ ഇല്ല എന്നൊരു അനുഭവം അവിടെ ഇല്ല. ഉണ്ടോ? അപ്പൊ ഇവിടെ രണ്ടനുഭവം കിട്ടണേത്? ഉണ്ടെന്നും കിട്ടണം, ഇല്ലെന്നും കിട്ടണം. നിങ്ങൾ സർപ്പത്തെ ഉണ്ടെന്നറിഞ്ഞാൽ ഉണ്ടെന്നുള്ള അനുഭവമായി, ഇല്ലാന്നുള്ള അനുഭവം. ഇനി എന്നാ അതിനെ വിട്ടു, സർപ്പം ഇല്ല എന്നറിയും, അതെടുക്കുക. കാരണം നമുക്ക് രണ്ടനുഭവം വേണ്ടേ? ഇല്ല എന്നുള്ള അനുഭവം വേണം, ഉണ്ടെന്നുള്ള അനുഭവം വേണം. അപ്പോ അസത്തായ സർപ്പം അതിനെ ഇല്ലാന്നറിഞ്ഞു, അസത്തിനെ ഇല്ലാന്നറിഞ്ഞു. സർപ്പം ഇല്ലെന്നറിഞ്ഞപ്പോ എന്ത് ചെയ്തു? അസത്തിനെ ഇല്ലാന്നറിഞ്ഞു. പിന്നെ കയറിനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശരിയായ ശരിയായ സർപ്പം ഇല്ലാന്നറിഞ്ഞപ്പോ എന്ത് ചെയ്തു? അസത്തിനെ ഇല്ലാന്നറിഞ്ഞു. അസത്താണല്ലോ സർപ്പം, കയറിനെ ഉണ്ടെന്ന് പറയും, കറക്റ്റായ. അപ്പോ രണ്ടനുഭവം ഉണ്ടായത്, ഇല്ലാന്നുള്ള അനുഭവം ഉണ്ടായി, ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടായി. ഇത് മാറിപ്പോരുത്. പിന്നെ ഇല്ലാന്ന് ഏനെ അറിഞ്ഞു? അസത്തിനെ അറിഞ്ഞു. ഉണ്ടെന്ന് ഏനെ അറിഞ്ഞു? മുറയൊന്നും മാറിയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ അറിയേണ്ട രീതി തന്നെ അറിഞ്ഞു. മുറയൊന്നും മാറിയില്ല. ഞാനല്ലേ പറയുന്നു മുറ മാറിയെന്ന്, വ്യാഖ്യാതാക്കളാരും പറയുന്നില്ല. ഇത് ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ശരിയാണോന്ന് നമ്മൾ നോക്കണ്ടേ? അപ്പോ അസത്തായ സർപ്പത്തെ എങ്ങനെ അറിഞ്ഞു? ഉണ്ടെന്നോ? വീണ്ടും പോയി. ഓ, എനിക്ക് വയ്യോ. ഇല്ലാന്നറിഞ്ഞു. അസത്തിന് ഇല്ലെന്ന് തന്നെ അറിയണം. സർപ്പം ഇല്ലാന്നറിഞ്ഞു. കാരണം എങ്ങനെ അറിഞ്ഞു? അപ്പൊ രണ്ടനുഭവം ഉണ്ടായി. എന്ത്? ഇല്ലാന്നുള്ള അനുഭവവും ഉണ്ടെന്നുള്ള അനുഭവം. ഇല്ലാന്ന് അസത്തിനെ അറിഞ്ഞു, ഉണ്ടെന്ന് ഏതിനെ അറിഞ്ഞു? സത്തിന്. രണ്ട് ശരിയാണല്ലോ. ഇനി അടുത്ത് ചോദിക്കുന്നതാണ്, രണ്ടും ഇല്ലാത്തതാണ്? രണ്ടും ഇല്ലാതാവും. അവിടെയാണ് പ്രശ്നം. രണ്ടും ഇല്ലാന്ന് പറഞ്ഞു രണ്ടും ഇല്ലാതായി. അപ്പോ ശരി, ഇന്ന് നിങ്ങൾ പറയുന്നത് രണ്ടും ഇല്ലാന്നാണ് പറയുന്നതെങ്കിൽ ഗുരു എന്താ പറയുന്നത്? രജ്ജുഖണ്ഡത്തിൽ ഇല്ല ഉരകം, ഉള്ളത് ഗുരു അവിടെ ഒന്നും ഉണ്ടെന്ന് പറയണേ. ഏതിനെ? കയറിന്. അപ്പൊ അത് ഇല്ലെന്ന് പറയാൻ പറ്റൂ? അപ്പൊ പിന്നെ രണ്ടും ഇല്ലെന്ന് ഇങ്ങനെ പറയും? രണ്ടും അസത്തെന്ന് ഇങ്ങനെ പറയും? ഗുരു തന്നെ എന്ത് പറയുന്നു? ഉള്ളത് രജ്ജു. അപ്പൊ കയറുണ്ടെന്നാ പറയും. കയറും സർപ്പവും ഇല്ലെന്നല്ല പറയും. വ്യാഖ്യാനത്തിൽ വരുന്ന അബദ്ധം മനസ്സിലായ എന്ത് മനസ്സിലായി? രണ്ടും ഇല്ലെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഗുരു പറയുന്നത് കയറുണ്ടെന്നാണ്, വ്യാഖ്യാതാക്കൾ പറയുന്നത് രണ്ടും ഇല്ലെന്ന്, കയറും ഇല്ലെന്ന്. ഇപ്പൊ ഞാൻ ഈ ചിന്തിച്ചതുപോലെ ചിന്തിച്ചിട്ടാണ്, പക്ഷെ വ്യാഖ്യാനത്തിൽ ഇതൊന്നും എഴുതിയിട്ടില്ല. ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സങ്കല്പിച്ചു പറഞ്ഞാണ്. ഇങ്ങനെ പറയാമെങ്കിലും ശരിയാവത്തില്ല. എങ്ങനെ? വ്യാഖ്യാനിച്ചവർ ഒരുപാട് പേജുകൾ വ്യാഖ്യാനിച്ചിരിക്കുകയായി. ഹരിഷ്ണനായ സാറും വിനാൻ സ്വാമി ഒക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാ, രണ്ടുമില്ലെന്നാണ്. അസത്തില്ലെന്നല്ല, രണ്ടുമില്ലെന്നാണ്. എന്ന് വെച്ചാൽ കയറുമില്ല, പാമ്പുമില്ല, രണ്ടും പോയി. ഏണിയില്ല, പാമ്പുമില്ല, കണിയില്ല, രണ്ടുപേരും എഴുതിയിരിക്കുന്നു. വലിയ അബദ്ധമാണ് എഴുതിയിരിക്കുന്നു. ഒന്നുണ്ടെന്ന് പറഞ്ഞാലേ ഗുരു പറയുന്ന വരിയുമായിട്ട് യോജിക്കത്തുള്ളൂ. എന്തുണ്ടെന്ന് പറയണം? ഉണ്ടെന്ന് പറയണം, സർപ്പമില്ലെന്നും പറയണം. മനസ്സിലാവും. ഈ പറഞ്ഞ മനസ്സിലായോ? ബാക്കി വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് അടുത്ത ദിവസം വരും. ഈ പറഞ്ഞ ആദ്യം മനസ്സിലാകണം, പിന്നെ അവിടെ നിന്ന് വിദ്യാവിദ്യകൾ രണ്ടും അവിടെ നിന്നും പോകേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് ചിന്തിക്കണം, മനസ്സിലായോ? ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറരുത്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഈ പറയുന്നതിനുള്ള ദോഷം, വ്യാഖ്യാനങ്ങളിൽ വരുന്ന ദോഷം എന്താണ്? ഞാനീ പറയുന്നവരും കൃത്യമായി വ്യാഖ്യാനങ്ങളിൽ പറയുന്നില്ല. എങ്ങനെ? സർപ്പം ഇല്ല, അതാണ് അസത്തിന്റെ അനുഭവം. കയറ് ഉണ്ട്, അതാണ് സത്തിന്റെ അനുഭവം. ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിനും കൃത്യമായി പറയുന്നില്ല. പറയാതെയാണ് പറയുന്നത് എന്താണ്? സത്തും അസത്തും എല്ലാം ഇല്ലാത്തതാണ്. എന്നിട്ട് പറയും രജ്ജു ഉള്ളതാണ്. സത്തും അസത്തും ഇല്ലാത്ത അതിന്റെ രജ്ജു എങ്ങനെ ഉണ്ടാകുന്നു? രണ്ടനുഭവം ഇല്ലാത്തതാണെങ്കിൽ പിന്നെ എങ്ങനെ രജ്ജു ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് ഉണ്ടെങ്കിലല്ലേ രജ്ജു ഉണ്ടെന്ന് പറയാൻ പറ്റും? അപ്പോ ഇത് മനസ്സിലാക്കുന്നതിന് വേദാന്തത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? വേദാന്തം ഒന്നും പഠിക്കണം. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് വെച്ച് ചിന്തിക്കും. ശാസ്ത്രം വെച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ആ കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. ശാസ്ത്രം പഠിക്കുമ്പോൾ കോമൺ സെൻസ് വിട്ട് കളഞ്ഞാൽ പോയി. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ മനസ്സിലായോ? എന്തോന്നു ഞാൻ ഈ ഉണ്ണിയപ്പം ചുട്ടു തരുന്ന പോലെ ഓരോന്നോരാൻ വേണ്ടി ചുട്ടു തരുമ്പോഴും തലവലിക്കാ പോരാ, നിങ്ങൾ ചിന്തിച്ച് ഓരോ ഉണ്ണിയപ്പം ചുട്ടിളകണം. മനസ്സിലായോ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാ പോരാ. ഞാൻ ചിന്തിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചോണ്ട് വരണം. ആ, അത് ശരിയാക്കിയെടുക്കണം.